കൈവീശിനിങ്ങുന്ന സ്വപ്നമേഘമേ മറയുവതെന്തേ അകലെ കൈവീശിനിങ്ങുന്ന കുഞ്ഞു തെന്നലേ തിരികെ വരില്ലേ ഇനി നീ പാതിമലരെ നീ ഇതളുകളുരിയ പ്രാണനിതിലാകെ ചിതലുകളുറയേ എവിടെയോ ചിതറിയോ പൈതലെ നീ പൊഴിയും കനവു ചിരികൾ താതനുള്ളിൽ പുകയും കനലു തരികൾ ദൂരെ നോവിൻ ഋതുസന്ധ്യമായവേ കരിപ്പടരും കടലാസു പാവ പോലെ പൊലിയരുതേ കരയാതെ കുഞ്ഞുവാവേ ഇനി ഞാൻ തുണയായി അരികേ എവിടെയോ ചിതറിയോ നെഞ്ചിലെ പാട്ടിനീണം പാതിയിൽ നിന്നു പോയി വിങ്ങലോടെ നിന്നിളം തിങ്ങലിൽ ഓടിയെത്താ പിന്നെയും വൈകിയൻ താത ജന്മം കണ്ണു പൊത്തും കാലമേ നിന്നീതി എവിടെ കണ്ടു നിൽക്കും ലോകമേ നിൻ സ്നേഹമെവിടെ പിടയാതെ നീ അടരാതെ നീ അരികേ ഞാൻ എന്നെന്നും എവിടെയോ ചിതറിയോ ായി പൊള്ളിടും നിന്റെ മൗനം പ്രാവ് പോൽ കൊഞ്ചുമോ ഒന്നു കാതിൽ കണ്ണുനീർമാരിയാൽ നിന്നെ വീണ്ടും വെണ്ണിലാ തുമ്പിയായി മാറ്റിടാം ഞാൻ നീ നിനച്ചാൽ ഓടിയെത്താമെന്നു വരികേ കാവലായി കൂടെ നിൽക്കാമെന്നുമഴകെ പതറാതെ നീ ഇടറാതെ നീ ചിരി തൂകും എന്നാവേ എവിടെയോ ചിതറിയോ പൈതലെ നീ പൊഴിയും കനവു ചിരികൾ താതനുള്ളിൽ പുകയും കനലു തരികൾ ദൂരെ ദൂരെ നോവിൻ ഋതുസന്ധ്യമായവേ കരിപ്പടരും കടലാസു പാവ പോലെ அருகே